ഇവിടെ മായാശക്തിയെ കുറിച്ചാണ് പറഞ്ഞ അധ്യാരോഗ ദർശനത്തിൽ മായ അതിനെ കുറിച്ച് പറഞ്ഞു. മായയാണ് സൃഷ്ടിച്ചത്. അത് പറഞ്ഞപ്പോഴാണ് അതേ ആശയം വരുന്ന ആത്മോദയസിദ്ധത്തിൽ പ്രധാനമായ പദ്യങ്ങളെല്ലാം വേറെയുണ്ട്. പ്രധാനമായ പദ്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു. അവിടെ ഇത് തന്നെ പറയുന്ന എന്താണ്? മായ പ്രകൃതിയാണ് ഈ പ്രപഞ്ചമായി കാണുന്നത്. അറിവിൽ പ്രപഞ്ചമായി കാണുന്നത് പ്രകൃതിയാണ്. ഇനി അധ്യാരോപ ദർശനത്തിൽ അടുത്ത പദ്യത്ത് അധ്യാരോപത്തെ കുറിച്ച് പറയുന്നു. അവിടെ വീണ്ടും യഥാ ആത്മവിദ്യ സങ്കോചസ്തഥാ വിദ്യ ഭയങ്കരം നാമരൂപാത്മന അത്യർത്ഥം വിഭാതി പിശാചരത്. ഏഴാമത്തെ പദ്യം യഥാ ആത്മവിദ്യ സങ്കോച തഥാ അവിദ്യ ഭയങ്കരം നാമരൂപാത്മന അത്യർത്ഥം വിഭാതി ഇഹ പിശാചരത്. ഇഹ ആദ്യമുണ്ട്, ഇഹ യഥാ ആത്മവിദ്യ സങ്കോച തഥാ അവിദ്യ പിശാചവത് നാമരൂപാത്മന അത്യർത്ഥം ഭയങ്കരം വിഭാഗി. അങ്ങനെയാണ് എന്ന് വെച്ചാൽ ഇവിടെ ഇവിടെ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ജീവിതത്തിലെന്നോ ഈ പ്രപഞ്ച അനുഭവത്തിലെന്നോ ഈ ജീവന്റെ അനുഭവങ്ങളിലെന്നോ ഇതൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴെന്നോ പലതരത്തിൽ പറയാം എന്താണ് ഇഹ. നമ്മളിതെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. യഥാ എപ്പോഴാണോ ആത്മവിദ്യാ സങ്കോച ആത്മവിദ്യയുടെ സങ്കോച സംഭവിക്കുന്നത്, ആത്മവിദ്യക്ക് സങ്കോച സംഭവിക്കുന്നു, ആത്മവിദ്യ ചുരുങ്ങിപ്പോകുന്നു. തഥാപ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് പറയും? അവിദ്യ, അവിദ്യ ആത്മവിദ്യയുടെ നേരെ വിപരീതമുള്ളതാണ് അവിദ്യ. പിശാചവത് പിശാചിനെ പോലെ നാമരൂപാത്മന നാമരൂപാത്മകമായി നാമരൂപ രൂപത്തിൽ അത്യർത്ഥം ഭയങ്കരം വിഭാഗം, അത്യർത്ഥം വളരെയധികം ഭയങ്കരം ഭയത്തെ ഉണ്ടാക്കുന്നതായി വിഭാതി അനുഭവപ്പെടുന്നു, അനുഷ്ഠിച്ചു ചെയ്യുന്നു. എന്ത്? അവിദ്യ. അപ്പൊ ഇവിടെ പറയുന്നത് ഭയത്തിന്റെ അധ്യാരോപത്തെ കുറിച്ചാണ്. ഭയങ്കരം എന്ന് വെച്ചാൽ ഭയത്തെ ഉണ്ടാക്കുന്നു. എന്താണ് ഭയത്തെ ഉണ്ടാക്കുന്ന? അവിദ്യ. അതാണ് ഇവിടെ പറയുന്നത്. ഭയത്തെ ഉണ്ടാക്കുന്നത് അവിദ്യയാണ്. അവിദ്യ ഭയം, അവിദ്യ നേരിട്ടല്ല ഭയത്തെ ഉണ്ടാക്കുന്നത്. പിന്നെയോ നാമരൂപാത്മന നാമരൂപാത്മകമായി, നാമരൂപം എന്ന് വെച്ചാൽ പ്രപഞ്ചം. ദ്വൈതത്തിലൂടെ നാമരൂപം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചമാണ്. നാമരൂപം, നാമമായും രൂപം എന്ന് വെച്ചാൽ പ്രപഞ്ചരൂപത്തിൽ ആണ് ആ വിദ്യ ഭയത്തെ ഉണ്ടാക്കുന്നത്. അത് അധ്യാരൂപമാണ്. ഭയം വാസ്തവത്തിൽ ഉള്ളതല്ല, നാമരൂപം വാസ്തവത്തിൽ ഉള്ളതല്ല, ആ വിദ്യയും വാസ്തവത്തിൽ ഉള്ളതല്ല. അവിദ്യ പ്രപഞ്ചരൂപത്തിലായി ഭയങ്കരം, ഭയങ്കരമെന്ന് വെച്ചാൽ ഭയത്തെ ഉണ്ടാക്കുന്നു. എങ്ങനെ? അത്യർത്ഥം വളരെയധികം ഭയത്തെ ഉണ്ടാക്കുന്നു. അപ്പം ഭയത്തെ ഉണ്ടാക്കുന്ന എന്താണ്? പ്രപഞ്ചം. പ്രപഞ്ചം എന്തുകൊണ്ട് ഭയത്തെ ഉണ്ടാക്കുന്നു? എങ്ങനെയാ ഭയത്തെ ഉണ്ടാക്കുന്നത്? അവിദ്യ, അവിദ്യാരൂപത്തിൽ പ്രപഞ്ചം ഭയത്തെ ഉണ്ടാക്കുന്നു. അതിന് കാരണം എന്താ? ആത്മവിദ്യ സംഭവിച്ചിരിക്കുമ്പോൾ അപ്പോ ഭയം ഉണ്ടാകുന്നതിന് ഒന്ന് മുഖ്യമായൊരു കാരണം ആത്മവിദ്യ സങ്കോചിക്കുന്ന ആത്മവിദ്യ സങ്കോചിച്ചാൽ എന്താണ് ഭയത്തെ ഉണ്ടാക്കുന്നത്? അവിദ്യ. അതെങ്ങനെ ഭയത്തെ ഉണ്ടാക്കുന്നു? പ്രപഞ്ചരൂപത്തിൽ. പ്രപഞ്ചം എന്ന് പറയുന്നതിന് നാമരൂപം, ഇതാണ് അതിന്റെ പദ്യത്തിന്റെ താല്പര്യം. പറയുന്നത് ഭയവും ഈ പ്രപഞ്ചത്തെ പോലെ തന്നെ ആരോപിക്കപ്പെട്ടതാണ്. പ്രപഞ്ചം തന്നെയാണ്, പ്രപഞ്ചം ആരോപിക്കപ്പെട്ടതാണെങ്കിൽ ഭയവും ആരോപിക്കപ്പെട്ടതാണ്. സത്യം എന്തുകൊണ്ട് ഭയം ഉണ്ടാകുന്നു എന്ന ഉത്തരവാണ് ഇവിടെ പറഞ്ഞത്. ഇത് അധ്യാരോപമായതുകൊണ്ട് ആരോപിച്ച കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ആരോപിച്ച കാര്യം എന്ന് പറഞ്ഞാൽ സത്യത്തിലല്ലാത്തതും ഉണ്ടെന്നും നമുക്ക് തോന്നുന്നതുമായ കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഭയം അതുപോലെ തന്നെയാണ്, സത്യത്തിലില്ല എന്ന് നമുക്ക് ഉള്ളതായിട്ട് തന്നെ ഭയക്കാത്ത ആരുമില്ല. അതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ പലരും വ്യാഖ്യാതാക്കളത് ഇത് വ്യാഖ്യാനിക്കുന്നത് ഭയം ഇല്ലാതാക്കുന്ന കാര്യം പറയുന്നു. ഇവിടെ ഭയം ഇല്ലാതാക്കുന്ന കാര്യം പറയുന്നു, ഭയത്തെ ആരോപിക്കുന്ന കാര്യം പറയുന്നു. ഭയം എങ്ങനെ ഇല്ലാതാക്കണം എന്ന് നേരിട്ടൂടെയൊന്നും പറയുന്നില്ല. പിന്നെ ഒരു സൂചന ഉണ്ട്, എന്താണ്? ആത്മവിദ്യ സംഘോചിച്ചു കഴിഞ്ഞാൽ ഭയം. അപ്പൊ ഭയം മാറണമെങ്കിൽ എന്ത് വേണം? ആത്മവിദ്യ സങ്കോചിക്കാതിരുന്നാൽ മതി, അത് വികസിച്ചാൽ മതി എന്ന് അർത്ഥപ്പെട്ടു. നേരിട്ട് പറയുന്ന കാര്യമില്ല. നേരിട്ടൂടെ പറയുന്ന എന്താണ്? ഭയത്തെ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? അപ്പൊ പ്രപഞ്ചം തന്നെയാണ് ഭയത്തെ ഉണ്ടാക്കുന്നതെന്ന് അർത്ഥം. സാധാരണഗതിയിൽ ഈ പ്രപഞ്ചം ഭയത്തെ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ചോദിക്കും, എന്തിനാ പ്രപഞ്ചത്തെ ഭയപ്പെടുന്നു? എല്ലാവരും ഈ പ്രപഞ്ചത്തിലാണ് ജീവിക്കുന്നത്. അപ്പോ പ്രപഞ്ചത്തിൽ ജീവിക്കുന്നവര് പ്രപഞ്ചത്തെ കണ്ടും അനുഭവിച്ചും ഒക്കെയാണ് ജീവിക്കുന്നത്. അങ്ങനെ ജീവിക്കുന്ന മനുഷ്യരെല്ലാം പ്രപഞ്ചത്തെ ഭയക്കുന്നുണ്ട്. എല്ലാവരും ഭയം എന്നാണോ ജീവിക്കുന്നത്? മനുഷ്യരെല്ലാവരും ഭയം തന്നെ ജീവിക്കുന്നു. കാരണം ഈ പ്രപഞ്ചത്തിൽ ജീവിക്കുന്ന മനുഷ്യര് ചിലപ്പോൾ ഭയക്കും, ചിലപ്പോൾ ഭയക്കാതിരിക്കും, ചിലപ്പോൾ സന്തോഷിക്കും, ചിലപ്പോൾ ദുഃഖിക്കും. എല്ലാം കൂടെ ചേർന്നാണ് ജീവിതം എന്ന് പറയുന്നത്. പ്രപഞ്ചം തന്നെ ഭയമായി കണ്ട് ജീവിക്കുന്നവരും ഇല്ല. ചില സമയത്തെന്തെയും ഒരാൾ ഭയന്നാൽ വേറെ സമയത്ത് എന്തെയും ഭയക്കത്തില്ല. എപ്പോഴും ഒരാളുടെ കൂടെ ഒരു ഭയം കാണും. എപ്പോഴും ഒരാളുടെ ഉള്ളിൽ ഭയം കാണും. പ്രപഞ്ചത്തെ എപ്പോഴും ഭയന്നുകൊണ്ടിരിക്കും. കാണുന്നൊക്കെ കണ്ട് ഭയക്കും. കാണുന്നതെല്ലാം കണ്ടൊരാൾ ഭയക്കുകയാണെങ്കിൽ അത് മാനസിക രോഗമാണ്. അകാരണ ഭയമൊന്നും പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട. എപ്പോഴും ഉള്ളിലൊരു ഭയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ചികിത്സിച്ച് മാറ്റാവുന്ന കാര്യമാണ്. ആണ് പല പല തരത്തിലുള്ള ഭയങ്ങളുണ്ട്. അതിനാണ് ഫോബിയ എന്ന് പറയുന്നത്. ചിലർക്ക് വെള്ളത്തെ പേടിയായിരിക്കും, ചിലർക്ക് പാറ്റയെ പേടിയായിരിക്കും, ചിലർക്ക് ഉറുമ്പിനെ പേടിയായിരിക്കും, ചിലർക്ക് ഉയരങ്ങളിലേക്ക് കയറുന്ന പേടിയായിരിക്കും, ചിലർക്ക് പാമ്പിനെ കണ്ട ഭയങ്കര പേടിയായിരിക്കും. ഫോബിയ പലതരത്തിലുണ്ട്. പക്ഷെ അത് ഒന്നിന് ഒരിടത്ത് ഭയം ഉള്ളിടത്ത് വേറെടുത്ത് ഭയം കാണത്തില്ല. പ്രപഞ്ചത്തെ മൊത്തം ഭയക്കത്തില്ല. എല്ലാം കൂടെ അങ്ങ് ഭയക്കുന്നവരെന്ന് വെച്ചാൽ വലിയ പ്രശ്നമാണ്. അങ്ങനെ ആരെങ്കിലും ഭയക്കുകയാണ്, ഇരുട്ടിനെ വല്ലാതെ ഭയക്കുന്നവരുമാണ്. എല്ലാവരും ബാല്യകാലത്ത് മിക്കവാറും ഇരുട്ടിനെ ഭയക്കും, കാരണം അവിടെ ഭൂതമുണ്ട്, പ്രേതമുണ്ട് എന്നൊക്കെ തോന്നുന്നു. അങ്ങനെയൊക്കെ ഓരോരോ സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ ഓരോരോ വിഷയങ്ങളും മനുഷ്യൻ ഭയക്കുമെന്നല്ലാതെ പ്രപഞ്ചത്തെ മൊത്തം ഭയന്ന് ജീവിക്കുന്ന ആരുമില്ല. ഇപ്പൊ പ്രപഞ്ചം ഭയത്തെ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ താല്പര്യം? ഈ പ്രപഞ്ചം തന്നെ ഭയത്തെ ഉണ്ടാക്കുന്നു എന്ന് പറയുന്നത് ഒരു ആധ്യാത്മിക ചിന്തയാണ്. ഇപ്പൊ ഭൗതിക മനുഷ്യനെന്ന് വെച്ചാൽ എന്താണ്? അവൻ പണം സമ്പാദിക്കുന്നു, പണം ചെലവഴിക്കുന്നു, അടിച്ചു പൊളിച്ച് ജീവിക്കുന്നു. അവൻ ഒന്നിനും പേടിക്കുന്നൊന്നുമില്ല. അങ്ങനെ ജീവിക്കുന്ന എത്രയോ പേരുണ്ട്, അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കുന്നവരാണ്. കൂടുതൽ കൂടുതൽ പണം സമ്പാദിക്കുന്നു, അതുകൊണ്ട് സുഖഭോഗങ്ങളൊക്കെ അനുഭവിക്കുന്നു. അവൻ പേടിക്കത്തൊന്നും, അങ്ങനെ പേടിയില്ലാത്തതുകൊണ്ട് അവൻ പണം സമ്പാദിക്കാൻ വേണ്ടി ആൾക്കാരെ കൊല്ലും, മോഷ്ടിക്കും, പേടിയുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യും, എന്ത് കൃത്രിമവും കാണിക്കും. മറ്റുള്ളവരാക്രമിക്കും, ജീവൻ കളഞ്ഞും പണം സമ്പാദിക്കാൻ ശ്രമിക്കും. അങ്ങനെ സാധാരണ മനുഷ്യനും ഭയന്ന് ജീവിക്കുന്നവരല്ല. ചില സന്ദർഭങ്ങളിൽ ഭയക്കാത്ത ആരും കാണത്തില്ല. ഇവിടെ പറയുന്നത് എന്താണ്? ആധ്യാത്മികമായൊരു ചിന്തയാണ്. അങ്ങനെ ആധ്യാത്മികമായി ചിന്തിക്കുന്നവര് ആണ് പറയുന്നത് ഇത് ഈ പ്രപഞ്ചം തന്നെ ഭയത്തെ ഉണ്ടാക്കുന്നു. സാധാരണ മനുഷ്യനെ കുറിച്ചല്ല ഈ പറയുന്നത്. ഇവിടെ ഒരു സാധാരണ മനുഷ്യൻ്റെ ചെന്നിട്ട് ഇത് എന്താണ് ഈ പ്രപഞ്ചം മുഴുവൻ ഭയത്തെ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞാൽ ആൾക്കാർക്കൊന്നും മനസ്സിലാകത്തില്ല. ചിലപ്പോൾ അവർ കേട്ടുകൊണ്ടിരിക്കും ഗുരുദേവൻ പറഞ്ഞാൽ എന്തെങ്കിലും കാണുമെന്ന് വിചാരിച്ചിരിക്കും. അല്ലാതെ ആധ്യാത്മികമായ ഒരു അർത്ഥത്തിൽ മാത്രമേ ഈ പറയുന്നത് ശരിയാവത്തുള്ളൂ. അല്ലാതെ സാധാരണ അർത്ഥത്തിൽ പ്രപഞ്ചം ഭയത്തെ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊരു വിഷയമേ അല്ല. സാധാരണ മനുഷ്യരെ സംബന്ധിച്ച് ഭയക്കേണ്ട ഒരു സന്ദർഭം, ഈ ജീവിതത്തിൽ മനുഷ്യന് ഭയക്കേണ്ട ഒരു സന്ദർഭം വരുമ്പോഴാവും ഭയക്കും, അല്ലാത്ത സമയവും ഭയക്കത്തില്ല. ഭയക്കേണ്ട സന്ദർഭം വന്ന ആരായാലും ഭയക്കും. അതിനർത്ഥം ഏത് സമയം ഒരാൾ ഭയക്കുന്നു. അപ്പൊ മനുഷ്യനെപ്പോഴും എന്താണ് ഭയം എപ്പോഴും ഉണ്ടാകുന്നു. ജീവിതത്തിൽ ഏതെങ്കിലും സമയത്ത് ഒരു അരക്ഷിതമായ അവസ്ഥ വരുമ്പോഴാണ് മനുഷ്യൻ ഭയക്കുന്നത്. എല്ലാ തരത്തിലും അവൻ സുരക്ഷിതനാണെങ്കിൽ അവൻ ഭയക്കുന്നു. ഏ സമയമാണോ അവൻ അരക്ഷിതനാണെന്ന് അവന് സ്വയം തോന്നുന്നത് അപ്പോൾ അവൻ ഭയക്കാൻ തോന്നും. നമ്മളൊരു ശത്രു ആക്രമിക്കാൻ വരുന്നു, ജീവൻ അപകടത്തിലാണ്, അവൻ അരക്ഷിതമായ ഒരവസ്ഥ, അപ്പൊ മനുഷ്യൻ ഭയക്കും. അപ്പൊ നിങ്ങൾ പൂർണ്ണമായും സംരക്ഷിതമായ ഒരു സ്ഥലത്താണ് ജീവിക്കുന്നത്, അങ്ങനെ ശത്രുവിനാവും ഭയക്കേണ്ട കാര്യമില്ല. നമ്മളിപ്പോ ഇവിടെ സുരക്ഷിതമായിരിക്കുന്നു. ഇപ്പോ അതിർത്തിയിൽ പട്ടാളക്കാരുണ്ട്, കാവല് നിൽക്കുന്നുണ്ട്, ആയുധങ്ങളുണ്ട്, അതൊക്കെ നോക്കാൻ ആൾക്കാരുണ്ട്. അപ്പൊ ആരെങ്കിലും ഓടി വന്ന് നമ്മളെ ആക്രമിച്ച് കൊന്നുകളിയൊന്നും ഭയക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ട്? സുരക്ഷിതമായി ജീവിക്കുമ്പോഴാണ്. പഴയകാലത്ത് ഈ ഭയം വലിയൊരു വിഷയമായതിന് കാരണം തന്നെ അന്നും മനുഷ്യന് അരക്ഷിതമായ ജീവിതമായിരുന്നു പഴയകാലത്ത്. അപ്പോഴാണ് ഇതൊക്കെ എഴുതുന്നത്. കാരണം ഓരോരോ ഗോത്രങ്ങളായി അല്ലെങ്കിൽ ചെറിയ രാജ്യങ്ങളായി എല്ലാവരും പരസ്പരം യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏത് നിമിഷവരത്തിന്റെ സമാധാനം നഷ്ടപ്പെടാമെന്നും അങ്ങനെ ഭയന്നാ ജീവിക്കുന്നത്. എപ്പോഴാണ് ഒരു ശത്രുവിന്റെ ആക്രമണം ഉണ്ടാകുന്നത്? പഴയകാലത്തൊക്കെ ഈ നാട്ടിൻപുറത്തൊക്കെ തന്നെ എന്താണ് തീവെട്ടിക്കൊള്ള അതൊക്കെ ഉണ്ടായിരുന്നു. തീവെട്ടിക്കൊള്ള എന്ന് വെച്ചാൽ രാത്രി തീപ്പന്തങ്ങളുമായിട്ട് ആൾക്കാർ വരും, വന്നിട്ടെല്ലാം ആക്രമിച്ച് സ്വത്തെല്ലാം കവർന്നിട്ട് ആണുങ്ങളെല്ലാം കൊന്ന് പെണ്ണുങ്ങളെയൊക്കെ പിടിച്ചോണ്ട് പോയി. ഇതൊക്കെ മനുഷ്യൻ വളരെ ഭയന്നാണ് ജീവിച്ചിരുന്നത്. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ അതെല്ലാം പോയിട്ട് എന്ത് വരുന്നു? ഭയം വരുന്ന എവിടെയെങ്കിലും ഒരു യുദ്ധം വന്നാൽ ജനങ്ങൾ ഭയം. ഇപ്പൊ യുക്രൈനിലാണെങ്കിൽ എന്ത് ചെയ്യും ജനങ്ങൾ? വളരെ ഭയന്നാ ജീവിക്കുന്നു. കാരണം ഒരാൾ കയറി ആക്രമിച്ചു, ഒരു ഏകാധിപത് കയറിങ്ങോട്ട് ആക്രമിച്ചു. ആക്രമിച്ചു കഴിഞ്ഞപ്പോ എന്ത് വരുന്നു? അവരെക്കാളും വലിയ ശക്തനാണ്. അവരോരോ സ്ഥലങ്ങളിൽ ചെല്ലുന്നു, അവിടെയൊക്കെ തകർക്കുന്നു, ആണുങ്ങളെ കൊഴിഞ്ഞുന്നു, സ്ത്രീകളെയൊക്കെ പിടിച്ചുകൊണ്ട് പോകുന്നു, അവരെ ഉപദ്രവിക്കുന്നു, കൊല്ലുന്നു. അപ്പൊ ഇത് അവിടുത്തെ മനുഷ്യൻ ഭയക്കും. അങ്ങനെ ഒരു ഭയത്തിന്റെ സാഹചര്യം വരുമ്പം എന്താണ്? നിങ്ങൾ സ്വാമിമാരവിടെ പോയി മതപ്രഭാഷണം നടത്തിയെന്നും പറഞ്ഞ് അവരെ പേടിയൊന്നും മാറത്തില്ല. ഇപ്പൊ മാറും. നിങ്ങളെല്ലാം ആത്മാവാണ് നീ എന്ന് പറഞ്ഞു കൊടുത്താൽ അവരെ പേടി മാറും. മാറത്തില്ല. കാരണം ഇത് അവരൊരു കുടുംബമായിട്ട് ജീവിക്കുന്നു. ഒരു കുടുംബം കുറെ അക്രമികളും കൊണ്ട് കയറുന്നു, ആക്രമിക്കുന്നു, അച്ഛനെ അമ്മയും കൊള്ളുന്നു, പെൺകുട്ടികളെ ഉപദ്രവിക്കുന്നു. അപ്പോൾ അവരൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കാൻ പറ്റും എല്ലാ ആത്മാവാണ് പേടിയുണ്ട് പറ്റും. അത്തരം സാഹചര്യങ്ങളൊന്നും ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവരും? മനുഷ്യൻ ഭയന്നേ പറ്റും. അത് സാഹചര്യങ്ങൾ എങ്ങനെയാണ് നേരിടേണ്ടി വരുന്നതെന്നുള്ളതാണ്. അപ്പൊ ഈ ഭൗതികമായ സാഹചര്യങ്ങളും ജീവിതമായിട്ടൊന്നും അല്ല ഈ പറയുന്ന അങ്ങനെയാണ്. ഇതെന്താണ്? ആധ്യാത്മികമായി ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞ ആത്മവിദ്യാസങ്കോച. ആത്മവിദ്യാസങ്കോചം കൊണ്ടുണ്ടാകുന്ന ഭയം എന്ന് പറയുന്നത് ഇത് വാസിഷ്ഠത്തിൽ പറയുന്നത് രാമൻ വസിഷ്ഠന് പറയുന്നുണ്ട് ഞാൻ എനിക്ക് വലിയ ഭയമാണോ. അപ്പൊ ആ ഭയം എന്ന് പറയുന്നത് എന്താണോ, രാമനിങ്ങനെ രാമന്റെ ജീവിതത്തെ കുറിച്ചുള്ള സങ്കല്പങ്ങളെല്ലാം മാറി വിരക്തനായി. അപ്പോ ബാല്യത്തിൽ ഒരുപാട് ദുഃഖങ്ങളാണ്, പൊതുവെ ജീവിതത്തെ കുറിച്ച് പറയുന്നു. യൗവനത്തിൽ ദുഃഖമാണ്, വാർദ്ധക്യമായ ദുഃഖമാണ്, എവിടെയായാലും ദുഃഖമാണ്. അപ്പോൾ ഈ ജീവിതം എനിക്ക് ഈ ജീവിതത്തിൽ താല്പര്യമില്ല. അർജുനൻ കൃഷ്ണനോട് പറയുന്ന പോലെ അതേപോലെ ഒരു രീതിയിൽ രാമൻ വസിഷ്ഠനോട് പറയുന്ന സന്ദർഭത്തിലാണ് പറയുന്നത് ഞാൻ ഭയക്കുന്നു എന്ന് പറയുന്നത്. ഒരു ആത്മീയ ചിന്തയാണ്. അവിടെയാണ് ഈ ഭയം വരുന്നത്. ലോകം ഭയപ്പെടുത്തുന്ന അങ്ങനെ ആത്മീയമായി ചിന്തിക്കുന്നവരെയാണ്. പിന്നെ ആ ചിന്ത മാറ്റാൻ വേണ്ടിയിട്ടാണ് വസിഷ്ഠൻ തത്വത്തെ ഉപദേശിച്ചു കൊടുക്കുന്നത്. അപ്പൊ അവിടെ ഭയം ഉണ്ടാക്കുന്ന എന്താണോ, എന്താണ് ഭയത്തെ ഉണ്ടാക്കുന്നത്? രാമന്റെ ചിന്തകൾ തന്നെ. ലോകത്തെ കുറിച്ച് അങ്ങനെ ചിന്തിക്കുന്നവനാണ് ഭയം ഉണ്ടാക്കുന്നത്. ഇതൊക്കെ നശിച്ചു പോകുന്നതാണ്. ഇപ്പൊ ഒരാൾ ചിന്തിക്കുകയാണ് ആത്മവിദ്യ എന്ന് വെച്ചാൽ ആത്മാവിനെ കുറിച്ചുള്ള അറിവ്, പക്ഷെ അത് ശരിയായ അറിവല്ല. അതാണ് ആത്മവിദ്യ സങ്കോചം എന്ന് പറയുന്നത്. ആത്മവിദ്യ ഇല്ലെന്നല്ല, ആത്മാവിനെ കുറിച്ച് അറിയാം, പക്ഷെ അയാൾ എന്ത് ചെയ്യുന്നു, ആത്മാവിനെ കുറിച്ച് ചിന്തിക്കുന്നത് ശരിയായ രീതിയിൽ, ആത്മാവിനെ അറിയുന്നത് സങ്കുചിതമായൊരു അറിവാണ്. അതാണ് ആത്മവ്യത്യാസം. അപ്പൊ അയാൾ വിചാരിക്കുകയാണ്, ഞാൻ ഒന്ന് ഞാൻ ജനിക്കുന്നവനും മരിക്കുന്നവനുമാണ്, അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, അനേക ജന്മങ്ങൾ ജനനവും മരണവും എല്ലാം കടന്നുപോയതാണ്, അതിനാണ് സംസാരം എന്ന് പറയുന്നത്. ഇനിയും മരിക്കും. മരിച്ചു കഴിഞ്ഞാൽ വീണ്ടും എന്ത് ചെയ്യുന്നു, ഗർഭവാസം, ഗർഭത്തിലിരിക്കുക എന്ന് പറയുന്നു. വളരെ അങ്ങനെ ചിന്തിക്കുകയാണ്. ഒരുപാട് കഷ്ടപ്പാടുള്ളതാണ്, മനത്തിന്റെയും മൂത്രത്തിന്റെയും ഇടയിൽ കിടക്കേണ്ടി വരുന്നു, അതാണ് ഇതാണെന്ന് പറയുന്നത് ചിന്തിച്ച് ആ ദുഃഖങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയാണ്. വാസ്തവത്തിൽ അങ്ങനെയൊന്നുമില്ല, എന്നാലും ചിന്തിക്കുകയാണ്. ചിന്തിച്ചിട്ട് അങ്ങനെയുള്ള ദുഃഖങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ വീണ്ടും ജനിക്കുക. ജനിച്ചാലോ, ഗർഭത്തിൽ നിന്ന് പുറത്തു വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ മനുഷ്യനായിരിക്കില്ല, മൃഗമായിരിക്കും, പക്ഷിയായിരിക്കും, കൃമികീടങ്ങളാകാം, അനേക യോനികളിൽ ജനിക്കുന്നു. അങ്ങനെ ജനിച്ചു കഴിഞ്ഞാൽ പന്നിയായിട്ട് ജനിക്കുകയാണെങ്കിൽ മലം തന്നെ വേണ്ടി വരും. ഇതൊക്കെ ഭയം ഉണ്ടാകും. അങ്ങനെയൊക്കെ ഒരു എനിക്കൊരു ജീവിതം വന്നാൽ ഒരു പന്നിയെ കണ്ടിട്ട് അതുപോലെ താൻ ജീവിക്കണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കും. അപ്പോ ജനിക്കുന്നു മരിക്കുന്നു, അത് ആവർത്തിക്കുന്നു. പിന്നെ അതിന്റെ കാരണങ്ങൾ എന്തുകൊണ്ട് അങ്ങനെയൊക്കെ സംഭവിക്കുന്നു, ജനിക്കുന്നു, ദേഹാഭിമാനത്തോടും ജീവിക്കുന്നു, അങ്ങനെ വരുമ്പോൾ രാഗദ്വേഷങ്ങൾ ഉണ്ടാകുന്നു, കർമ്മങ്ങൾ ചെയ്യുന്നു, അതിൽ നിന്ന് സംസ്കാരം ഉണ്ടാകുന്നു. അപ്പൊ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ദുഃഖം അനുഭവിക്കേണ്ടി വരുന്നു. മരിച്ചു കഴിഞ്ഞാലും വീണ്ടും ശരീരം സ്വീകരിക്കേണ്ടി വരുന്നു, അവിടെയും ദുഃഖം. ഇതിനാണ് സംസാരഭയം എന്ന് പറയുന്നത്. ആ സംസാരഭയത്തേനും ഇവിടെ പറയുന്നത്. ആ സംസാരഭയം എന്ന് പറയുന്നത് സാധാരണ ഒരു മനുഷ്യനുണ്ടാവുന്ന കാര്യമല്ല. ഇങ്ങനെയൊക്കെ ചിന്തിച്ചാലേ എന്തുണ്ടാവും, സംസാരഭയം ഉണ്ടാവും. അത് ചോദിച്ചു എന്നാ പിന്നെ ചിന്തിക്കാതിരുന്നാ പോരെ, ഭയം ഉണ്ടാകാതിരിക്കത്തില്ലേ? ചിന്തിക്കാതിരിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? ജന്മം, ജീവിതം, മരണം എന്ന് പറയുന്ന ഇത് സത്യമാണ് എന്ന് മനുഷ്യൻ ചിന്തിച്ചിരുന്ന ഒരു കാലത്താണ് ഇതൊക്കെ പറയുന്നത്. അല്ല, ഇത് അസത്യമൊന്നല്ല. ഇപ്പൊ ശരീരത്തിൽ നിന്ന് വേറിട്ടൊരു ആത്മാവുണ്ടെന്നും ആ ആത്മാവിന് ജനനവും മരണവും ഉണ്ടെന്നും അവിടെ പലതരത്തിലുള്ള യോനികളിൽ ജനിക്കേണ്ടി വരുമെന്നും, എന്നുവെച്ചാൽ ജന്മങ്ങളിൽ, യോനി എന്ന് വെച്ചാൽ ജന്മമെന്നാണ്, അനേക ജന്മങ്ങളിൽ അവർക്ക് പിറക്കേണ്ടി വരുമെന്നും, വീണ്ടും ഈ സുഖദുഃഖങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരുമെന്നുള്ള ഒരു അറിവ്, അത് സത്യമാണ് എന്ന് ദൃഢമായി വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അയാളുടെ ഉള്ളിലിരിക്കുന്ന ഒരറിവ്, ഒരു വിവേകം പറയും. ഇത് ഭയങ്കര കഷ്ടമാണല്ലോ. അപ്പൊ അയാൾ എന്ത് ചെയ്യുന്നു, ഇതിനെ ഭയത്തോടെ കാണുന്നു. ഈ ജീവിതത്തിൽ തന്നെ എന്താണ്, എനിക്കൊരുപാട് സങ്കടങ്ങളൊക്കെ അനുഭവിക്കണം. അപ്പൊ ഇതിങ്ങനെ ആവർത്തിച്ചാൽ, ഇതൊരുപാട് കഴിഞ്ഞാണ് ഈ ചിന്ത, ഇതാണ് രാമൻ പറയുന്നത് ഞാൻ ഭയക്കുന്നു. അതാണ് പറയുന്നത് ഇവിടെ. ഈ ഭയം എന്ന് പറയുന്നത് ആധ്യാത്മികമായ ചിന്തയിൽ വരുന്ന ഭയമാണ്. അല്ല, സ്വാഭാവികമായി ലോകത്ത് ജീവിക്കുകയും മരിക്കുകയും ചെയ്യുന്ന മനുഷ്യനെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള ഭയം ഉണ്ടാകത്തില്ല. അവർക്ക് ഭയം ഉണ്ടാവും, അവരുടെ ഭയം ഈ രൂപത്തിൽ അല്ല. അതാണ് ഇവിടെ പറയുന്നത്. ഈ തരത്തിലാണെന്ന് മനസ്സിലാക്കാതെയാണ് ഇതിന്റെ വ്യാഖ്യാതാക്കളൊക്കെ വ്യാഖ്യാനിക്കുന്നത്. വെറുതെ എന്താണ് ലോകം ഭയപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കും, ആരെങ്കിലും അങ്ങനെ ഭയപ്പെടുത്തുന്നുണ്ട്. ലോകം എപ്പോഴും ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യനിവിടെ ജീവിക്കുന്നത് ലോക ജീവിതം സന്തോഷം ഉള്ളതാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ സന്തോഷമുള്ളതാക്കാൻ വേണ്ടിയിട്ട് അവൻ എന്ത് ചെയ്യുന്നു, പരമാവധി ഓരോന്ന് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇപ്പൊ ഇന്നത്തെ മനുഷ്യൻ പുരോഗമിച്ചു വന്നപ്പോ എന്ത് ചെയ്തു, അവന് സന്തോഷിക്കാനുള്ള അവസരങ്ങൾ ഒരുപാടുണ്ടായി. പണ്ട് തന്നെയായിരുന്നു, പക്ഷെ അവിചാരിതമായി എന്ത് വരും, ദുഃഖം അവിടെ വന്നു ചേരും. ദുഃഖം വന്നു ചേർന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, അവനതിന് പരിഹരിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും, എന്നിട്ട് വീണ്ടും സുഖിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഇന്ന് മനുഷ്യന് ആനന്ദത്തിന്റെ ഉപാധികൾ വളരെ കൂടുതലുണ്ട്. ഇന്നൊരാൾക്ക് കുറച്ച് മനസ്സിനൊരു വിനോദം വേണമെന്ന് കൊണ്ടു കഴിഞ്ഞാൽ അവനെന്ത് ചെയ്യാം, കാശ് കൊടുത്തത് വാങ്ങാം, അതിനുവേണ്ടി അവൻ എന്ത് വേണം, കാശുണ്ടാക്കും. അപ്പൊ വിനോദോപാധികൾ തന്നെ ഒരുപാടുണ്ട്. അപ്പൊ മനുഷ്യൻ പെട്ടെന്ന് ഈ ലോകമൊക്കെ ഭയപ്പെടുത്തുന്നതാണെന്നുള്ള സിദ്ധാന്തത്തിനൊന്നും മനുഷ്യൻ അതിലേക്കൊന്നും അതൊന്നും മനുഷ്യൻ ആകർഷിക്കുന്നു. അപ്പോ മനുഷ്യൻ ഇന്നിപ്പോ എന്താ ചെയ്യുന്നത്, അവനൊരു ദുഃഖം ഉണ്ടാവുന്നു, അവൻ അതിന്റെ താൽക്കാലിക പരിഹാരത്തിന് വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. ആത്യന്തിക പരിഹാരമൊന്നും അവനെ കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല. കാരണം ഈ ജന്മത്തിനപ്പുറം പിന്നെ ഒരു ജീവിതമുണ്ട്, അപ്പൊ അവിടെ കൂടെ ഇത് പരിഹരിക്കണം. ഇങ്ങനെയെന്നുള്ള ചിന്തയൊന്നും സാധാരണ മനുഷ്യന് ഇല്ല. അത് ആധ്യാത്മികമായി ചിന്തിക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ. പഴയ കാലത്ത് അത് വളരെ വ്യാപകമായി അങ്ങനെ ചിന്തിച്ചിരുന്നു. ആ ആശയങ്ങളൊക്കെ വളരെ ദൃഢമായിരുന്നു. ഈ ഗ്രന്ഥങ്ങളൊക്കെ എഴുതുന്ന കാലമാണ്. അതിനൊരു പ്രധാന കാരണം ഇത് തന്നെ, മനുഷ്യന് ഒരു കാരണവശാലും ഈ ജീവിതത്തിന് സുഖം നേടാൻ പറ്റുന്നില്ല. പിന്നെ എന്താണ്, ദുഃഖം വന്നു കഴിഞ്ഞാൽ അത് ഒഴിവാക്കാനുള്ള ഭൗതിക സാഹചര്യങ്ങളും അന്ന് മനുഷ്യന് വളരെ കുറവാണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പകർച്ചവ്യാധി വന്നു, വന്നു കഴിഞ്ഞാൽ മനുഷ്യൻ എന്ത് ചെയ്യുന്നു, ചത്തൊടുങ്ങും. കാരണം അവന്റെ പ്രതിവിധി എന്തെന്ന് പറയുന്നവന് കണ്ടെത്തുന്ന എളുപ്പമുള്ള കാര്യമുണ്ട്. അപ്പം ആ മനുഷ്യ സമൂഹം തന്നെ ഈ പരിണാമത്തിന്റെ ഈ അവസ്ഥയിൽ ഒന്ന് രണ്ട് തവണ ഈ മനുഷ്യ സമൂഹം തന്നെ പൂർണമായും നാശത്തിന്റെ വക്കിലെത്തിയതാണ്. ഏതോ ഒരു ദ്വീപിൽ കുറച്ച് മനുഷ്യന് മാത്രം അവശേഷിച്ചു. അങ്ങനെ ചില സന്ദർഭങ്ങളുണ്ടായി. എന്നിട്ട് ആ മനുഷ്യൻ വീണ്ടും പെട്ടുവരികയാണ് ഇന്നത്തെ മനുഷ്യ സമൂഹവുമായി മാറി. അങ്ങനെ നശിച്ചു പോകേണ്ടായിരുന്നു. കാരണം ഇവിടെ ഇന്നത്തെ ഈ മനുഷ്യന് മുമ്പുണ്ടായിരുന്ന നിയാണ്ടർത്താൽ മനുഷ്യൻ പൂർണ്ണമായും നശിച്ചുപോയി. എത്രയോ ജീവിവർഗങ്ങൾ എന്ത് ചെയ്തു, പൂർണ്ണമായും നശിച്ചു പോയി. അതുപോലെ ഈ മനുഷ്യവംശം ഹോമിയോ സാപ്പിൻസ് എന്ന് പറയുന്നതാണ് ഇന്നത്തെ ഈ വർഗം. നശിക്കേണ്ട സാഹചര്യങ്ങളുണ്ടായി, പക്ഷെ എങ്ങനെ അത്ഭുതകരമായി എന്ത് ചെയ്തു, കുറച്ചുപേര് രക്ഷപ്പെട്ടു. കാരണം അന്ന് മനുഷ്യന് സ്വയം രക്ഷപ്പെടുത്താനുള്ള ഒരു വഴിയില്ല. അപ്പൊ ഇന്നിപ്പോ എന്താണ്, ഒരു പകർച്ചവ്യാധി വന്നു കഴിഞ്ഞാൽ കുറെ പേര് മരിക്കും, പക്ഷെ ബാക്കിയുള്ളവരെ രക്ഷപ്പെടുത്താൻ മനുഷ്യൻ പെട്ടെന്ന് വഴികൾ എന്തെങ്കിലും കണ്ടുപിടിക്കും. ഈ സൗകര്യങ്ങളൊന്നും പണ്ട് ഇല്ലായിരുന്നു. അപ്പോൾ അവനെന്ത് ചെയ്യും, ഭയക്കും. ഒരു സമൂഹത്തിലൊരു പകർച്ചവ്യാധി വന്ന് കുറെ ആൾക്കാർ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് തലമുറകളായി കൈമാറും. പണ്ട് ഇങ്ങനെ ഒന്ന് വന്നിട്ടുണ്ട്, വസൂരി വന്നു, കോളറ വന്നു, പ്ലേഗ് വന്നു, ലക്ഷക്കണക്കിന് പേര് മരിച്ചു. അത് വേണ്ട, അന്ന് ദാരിദ്ര്യം കൊണ്ടും മരിക്കും മനുഷ്യൻ, ക്ഷാമം കൊണ്ടും അങ്ങനെ മരിക്കുന്നു. അപ്പോൾ മനുഷ്യനെന്ത് ചെയ്യും, എപ്പോഴും അതിനെയൊക്കെ ഭയക്കും. പക്ഷെ മനുഷ്യന്റെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെട്ട് കഴിഞ്ഞപ്പോൾ അത്തരം ഭയങ്ങളെല്ലാം മനുഷ്യന് ഒഴിവായി. അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അവൻ പിന്നെ ഉടനെന്താ ശ്രമിക്കുന്നത്, എന്തുകൊണ്ടത് വന്നു, അതിന്റെ പ്രതിവിധി എന്താണ്, അത് കണ്ടുപിടിച്ചിട്ട് അവൻ മനുഷ്യവംശത്തെ രക്ഷിക്കുകയാണ്. വീണ്ടും മനുഷ്യൻ എന്ത് ചെയ്യുന്നു, ആ ഭയത്തിൽ നിന്ന് മുക്തരാകുകയാണ്. ഇതൊക്കെ ഇന്നാണ്, പഴയകാലത്ത് ഒരിക്കലും ഇങ്ങനെ ആയിരുന്നു. അന്ന് ഭയത്തിന് വലിയ മൂല്യം ഉണ്ടായിരുന്നു. കാരണം ഭയത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി മനുഷ്യന് അറിയാത്ത. അതുകൊണ്ട് തന്നെ മനുഷ്യരെന്ത് ചെയ്തു? ആധ്യാത്മികമായി ചിന്തിച്ചു ഒരുപാട്. അപ്പോ അവന്റെ കൺമുമ്പിൽ തന്നെ അവൻ ഒരുപാട് ദുഃഖമൊക്കെ കാണുന്നു, അതിനെ ഭയക്കുന്നു. അപ്പോൾ വിചാരിക്കുകയാണ് ഇതുപോലെ പൂർവ്വകാലങ്ങളിലും ഇനി ഭാവി കാലത്തിലും ഇതൊക്കെ വീണ്ടും ആവർത്തിക്കുന്നു, വീണ്ടും ദുഃഖം വരും, ഇപ്പൊ ഭയക്കണം. അതാണ് ജന്മജന്മാന്തര വിന എന്നെല്ലാം പറയുന്നത്, ദുരിതങ്ങൾ. അപ്പോൾ അത് ഒരു കാലഘട്ടത്തിന്റെ ചിന്തയായിരുന്നു. അതാണ് ഈ പഴയ ഗ്രന്ഥങ്ങളിലൊക്കെ എഴുതി വച്ചിരിക്കുന്ന ഈ ഭയം എന്ന് പറയുന്നത്. ഇന്ന് ഇതൊക്കെ വ്യാഖ്യാനിക്കുന്നവർക്ക് അവരങ്ങനെയൊന്നും ചിന്തിക്കുന്നേ ഇല്ല. പിന്നെ അതിന്റെ പരിഹാരം പറയുമ്പോൾ എങ്ങനെയാണ് ഈ ഭയത്തിൽ നിന്ന് മോചനം? അതായത് ഭയത്തിൽ നിന്ന് ഭൗതികമായ മോചനങ്ങൾ ഒന്നും മനുഷ്യനില്ലാതെ വരുമ്പോഴാണ് മനുഷ്യൻ എന്ത് ചെയ്യുന്നത്? ആധ്യാത്മികമായി ഇനി മോചിക്കാൻ പറ്റുമോ എന്ന് ചിന്തിക്കുന്നു. ഇപ്പൊ റഷ്യക്കാർ യുക്രൈനെ ആക്രമിക്കുന്നു, അവരൊക്കെ ഭൂമിക്ക് അടിയിൽ പോയിരുന്നിട്ട് അവരെന്താ ചെയ്യുന്നത്? പ്രാർത്ഥിക്കും, വേറെ വഴിയൊന്നുമില്ല. ഭൗതികമായി അവരെ സംബന്ധിച്ചിടത്തോളം എന്താണോ എല്ലാം അവരെ വളഞ്ഞിരിക്കുകയാണ്, അവരെ രക്ഷിക്കാരുണ്ട്. പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അവർ പിന്നെ ഇരുന്ന് പ്രാർത്ഥിക്കും, ഗുഹകളിൽ പോയിരുന്ന് പ്രാർത്ഥിക്കും, അവര് തിരഞ്ഞു നടക്കും, അതിന്റെ അകത്ത് കയറി അവരെ പിടിച്ചെടുത്തോണ്ട് വരും, കുറെ പേരെയൊക്കെ കൊല്ലും, കുറച്ച് പേര് രക്ഷപ്പെടും. മറ്റ് ഒരു നിവർത്തിയില്ലാതെ വരുമ്പോൾ ആത്മീയമായി ചിന്തിക്കും. പഴയ കാലത്ത് അങ്ങനെയാണ്, ഭയം എന്തായാലും ഉണ്ട്, വഴിയൊന്നും കാണുന്നില്ല. അപ്പോൾ അവർ ആത്മീയമായി ചിന്തിക്കുന്നു, എന്താ ഭയത്തെക്കുറിച്ച് ചിന്തിക്കുന്നു. പിന്നെ അതിന്റെ പരിഹാരം അത് ഒരു സംഭാഷണത്തിൽ തന്നെ പറയുന്നു. എന്താണ് എന്തുകൊണ്ട് ഭയം ഉണ്ടാകുന്നു? രണ്ടെന്ന് ഒന്ന് തോന്നുന്നത് കൊണ്ടാണ് ഭയം ഉണ്ടാകുന്നത്. എന്തുകൊണ്ട്? താൻ തന്നെ താൻ ഭയക്കുന്നില്ലല്ലോ. രണ്ടെന്നറിയുമ്പോഴാണ് അന്യനിൽ നിന്ന് ഭയം ഉണ്ടാകുന്നത്. തന്നെ താൻ ഭയക്കുന്നില്ല. അപ്പൊ താൻ മാത്രമേ ഉള്ളൂ എന്നറിയുക, താൻ തന്നെയാണ് എല്ലാം എന്നറിയുക. അപ്പോ ഭയക്കേണ്ട കാര്യമില്ല. ഇത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ആത്മീയമായ സമാധാനം ഇതാണ് ഉപനിഷത്തിൽ പറയും. ദ്വിതീയാർപ്പി ഭയം ഭവതി. പക്ഷെ ഈ പദ്ധതി ഇതൊന്നുമല്ല പറയുന്നത്. ഈ പദ്ധതി പറയുന്നത് എന്താണ്? എങ്ങനെ ഭയം ഉണ്ടാകുന്നു, അല്ല ഭയത്തെ എങ്ങനെ പരിഹരിക്കണമെന്നല്ല. അതിനി പറയും. ആത്മീയമായ ചിന്തയിലാണ് പ്രപഞ്ചം ഭയത്തെ ഉണ്ടാക്കുന്നു എന്ന് പറയുന്നത്. അതിന്റെ പരിഹാരവും എന്താണ്? ആത്മീയമായ ചിന്തയിലാണ് അവിടെ രണ്ടില്ല എന്നറിയുക, ഭയം മാറും. അപ്പൊ ഇവിടെ ഭയത്തെ അവൻ കാണുന്നത് എങ്ങനെയാണ്? ചിന്തയിലൂടെയാണ്. ഭയത്തിന് പരിഹാരം കാണുന്നത് എങ്ങനെയാണ്? ചിന്തയിലൂടെയാണ്. അപ്പൊ അത് ഭൗതികമായൊരു പരിഹാരമാണല്ല. അത് പഴയ കാലത്ത് ഭയത്തിന്റെ നിമിത്തങ്ങൾ ഒരുപാടുണ്ട്, എല്ലാത്തിനും ഭൗതികമായൊരു പരിഹാരം കണ്ടെത്തുക പ്രയാസമായിരുന്നു. ഇന്നും അങ്ങനെ തന്നെ, മനുഷ്യന് ഭയത്തിന് ഭൗതികമായൊരു പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിലും അവൻ ഇരുന്ന് പ്രാർത്ഥിക്കും ഭയം മാറാൻ, അല്ലെങ്കിൽ ആ ഭയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, അങ്ങനെയുള്ള ഭയത്തിന്റെ നിമിത്തങ്ങൾ ഒഴിഞ്ഞു പോകാൻ, അല്ലെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാനൊക്കെ അവൻ പ്രാർത്ഥിക്കും. അതാണ് ഇന്നും സംഭവിക്കുന്നത്. അപ്പോ പ്രപഞ്ചം ഭയമാണ് എന്ന് നമുക്ക് സമൂഹത്തോട് പറയാൻ പറ്റില്ല. അങ്ങനെ സമൂഹത്തോട് നിങ്ങൾ ഈ പ്രപഞ്ചമൊക്കെ ഭയമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹം അത് ഒരിക്കലും അംഗീകരിക്കില്ല. എന്തുകൊണ്ട്? അവർ പറയും ഈ പ്രപഞ്ചമാണ് ഞങ്ങൾക്ക് സന്തോഷവും ആനന്ദവും ഒക്കെ തരുന്നത്. മനുഷ്യന്റെ എന്റർടൈൻമെന്റ് എല്ലാം പ്രപഞ്ചത്തിലാണ്. പിന്നെ ഇത് ഭയം എന്ന് പറഞ്ഞാൽ അങ്ങനെ അംഗീകരിക്കും. മനുഷ്യന്റെ വിനോദത്തിന്റെ എല്ലാ ഉപാധികളും ഇവിടെയുള്ളത് പ്രപഞ്ചത്തിലാണ്. അവിടെ അവൻ ഉപയോഗിച്ച് സന്തോഷിക്കുകയാണ്. പിന്നെ ഇത് ഭയം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഉപയോഗിക്കും. അപ്പൊ നിങ്ങൾ തന്നെ ഇവിടെ ഇരിക്കുന്നു. അപ്പോൾ പ്രപഞ്ചത്തിൽ തന്നെ ജീവിക്കുന്നു. കൃത്യമായി ഭക്ഷണം കിട്ടുന്നു, എന്തെങ്കിലും അസുഖം വന്നാൽ ചികിത്സിക്കുന്നു, മറ്റാരും ശല്യപ്പെടുത്തുന്നില്ല. അങ്ങനെയൊക്കെയാണെങ്കിൽ എന്താണ്, സന്തോഷമാണ്. പിന്നെ ഭയം എവിടെ? ഇത്രയും കാര്യങ്ങളൊക്കെ ഒത്തുവരികയാണെങ്കിൽ എന്താ പറയുന്നത്? ഭയം എന്ന് പറയും, സന്തോഷമാണ്. പിന്നെ ഒരു ശത്രു അടുത്തുണ്ട്, അവൻ എന്നെ ഉപദ്രവിക്കുമെന്നും മാനസികമായി ചിന്തിച്ചു കഴിഞ്ഞാൽ ഭയം. അങ്ങനല്ല എന്നുണ്ടെങ്കിൽ ഭൗതികമായ സാഹചര്യങ്ങൾ അനുകൂലമായിരിക്കുകയാണെങ്കിൽ ആരും ഭയക്കേണ്ട കാര്യമില്ല, ഭയക്കത്വമില്ല. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പം തന്നെ എന്താണോ ആധ്യാത്മികമായ ഒരു ഭയത്തെ ദർശിക്കാം. എങ്ങനെ? ഈ ഇത് അനേക ജന്മങ്ങൾ ഇങ്ങനെയൊക്കെ ജീവിച്ചാണ്, ഇനിയും ജരാ മരണങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും, ഗർഭവാസം പോലെയുള്ള നേരത്തെ പറഞ്ഞ കാര്യം ദുഃഖങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരും എന്നൊക്കെ ചിന്തിക്കുമ്പോൾ അതിനെ പറയുന്ന പേരാണ് സംസാര ഭയം. അതങ്ങനെ ചിന്തിക്കുന്ന ഒരാൾക്ക് മാത്രമേ ഉണ്ടാവൂ. ഇവ രാമനും അങ്ങനെയൊക്കെ ചിന്തിച്ചതാണ്. ഒരുപാട് രാമന്റെ ചിന്ത വാസിഷ്ഠത്തിൽ തുടക്കത്തിലും അതാണ് ഇവിടെ ഈ കൃതിയിലെ ഗുരുവിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിരിക്കുന്നത് വാസിഷ്ഠമാണെന്ന് ഞാൻ പറയാൻ കാരണം അതാണ്. കൂടുതൽ സ്വാധീനിച്ചിരിക്കുന്നു അത് ഈ വ്യാഖ്യാനിച്ചവരധികം മനസ്സിലാക്കിയിട്ടില്ല. അവരെവിടെയൊക്കെ കാട് കയറി എന്തൊക്കെയോ വ്യാഖ്യാനിക്കുന്നു, അവിടെ തത്വശാസ്ത്രങ്ങളൊക്കെ എഴുതി ആ ബന്ധം മനസ്സിലാക്കാതെ. അപ്പൊ അങ്ങനെ ഒരു ആത്മീയ വിചാരത്തിൽ അയാൾ ഭയത്തെ ദർശിക്കുകയാണ് എല്ലായിടത്തും. എന്നിട്ട് അതിൽ നിന്ന് മോചിക്കുന്നത് എന്തുകൊണ്ട് തന്നെ? ആത്മീയ ചിന്ത കൊണ്ടിരുന്നു. അതാണ് അതുകൊണ്ട് പറയുന്നതാണ് ഈ ലോകം ദുഃഖമയമായിരിക്കുന്നത് വിവേകികൾക്കാണ്. അല്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? അവൻ അടിച്ചു പൊളിച്ച് ജീവിക്കുന്നു, അവനവിടെ ദുഃഖമൊന്നുമില്ല. ആ വിവേകം എന്ന് പറയുന്നത് എന്താണ്? ആത്മീയ വിവേകം എന്നിവിടെ മനസ്സിലാക്കും. അവർക്കിത് പലതും ദുഃഖമായിട്ടൊക്കെ തോന്നും. കാരണം അവർ ഇപ്പോ കഴിഞ്ഞ ജന്മം, ഈ ജന്മം, ഇനി വരാൻ പോകുന്ന ജന്മം, ഇതൊക്കെ ഒരു ആത്മീയ അറിവാണ്. ഇതിലൊന്നും ഒരാള് അംഗീകരിക്കുന്നേയില്ല. പിന്നെ അയാൾക്ക് കഴിഞ്ഞ ജന്മത്തോ കുറിച്ചോ ഭാവി ജന്മങ്ങളെ കുറിച്ചോ കൊടുത്ത് എന്തെങ്കിലും ദുഃഖമുണ്ടോ? ഭയമുണ്ടോ? ഒന്നുമില്ല. അപ്പോ ഇതൊരു ആത്മീയ ചിന്തയാണ്. പക്ഷെ അത് ആത്മാവിനെ കുറിച്ചുള്ള സങ്കുചിതമായ ഒരു അറിവെന്നാണ് ഇവിടെ പറയുന്നത്. അവിടെ അവൻ ആത്മാവിനെ അറിയുന്നുണ്ട്. എങ്ങനെ അറിയുന്നു? ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്ന ആത്മാവിനെയാണ് അറിയുന്നത്. അതാണ് ആത്മവിദ്യ സങ്കോചമെന്ന് പറയുന്നത്. ആത്മവിദ്യ അവനുണ്ട്, പക്ഷെ അത് സങ്കുചിതമാണ്. അങ്ങനെയല്ല അറിയേണ്ടത്. അവൻ അറിയേണ്ടത് എങ്ങനെ? ജനിക്കാത്തതും മരിക്കാത്തതും, ജനിക്കാത്തതും മരിക്കാത്തതുമായ ആത്മാവിനെ അറിയണം. അദ്വൈതമായ ആത്മാവിനെ അറിയണം. അതാണ് അതിന്റെ പരിഹാരം എന്ന് പറയുന്നത്. ഈ പരിഹാരം ഇനി എവിടെയാ വരുന്നത്? ഇവിടെ ഇപ്പൊ അധ്യാരോപമാണ്, ആരോപിക്കുകയാണ്. എങ്ങനെ ഭയം ഉണ്ടാവും? ഇത് പരിഹാരം ഇനി എവിടെ വരും? അപവാദത്തിൽ വരും. നമ്മുടെ പറയുന്ന കാര്യങ്ങളെല്ലാം ഇതിന്റെ പരിഹാരമാണ്. ഇവിടെ അല്ല പറയും, നമുക്ക് ഇവിടെയും ചർച്ച ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് മനസ്സിലാക്കിയിട്ട് വേണം. ഇത് അധ്യാരോപമാണ്, ഇതിന്റെ പരിഹാരം അപവാദമാണെന്ന് മനസ്സിലാക്കണം. മനസ്സിലാക്കാതെ വ്യാഖ്യാനിച്ചിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ ലോകം ഒക്കെ ഭയപ്പെടുത്തുന്നു എന്ന് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. ലോകം മനുഷ്യനെ ഭയപ്പെടുത്തുന്നതൊക്കെ കാലദേശങ്ങൾക്കൊക്കെ അനുസരിച്ചിട്ടാണ് ഭയപ്പെടും മനുഷ്യന്, എല്ലാ മനുഷ്യനെയും ഭയപ്പെടുത്തും, ചിലരെ ഭയപ്പെടുത്തും. ഇങ്ങനെ ചിന്തിച്ചാൽ ഭയമാണ്. ജനനും മരണമൊക്കെ സത്യമാണ് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഭയമാണ്. അങ്ങനെ ചിന്തിക്കാത്തവന് ഭയം ഇല്ല. സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഒരു ചിന്തയുടെ വിഷയമേ അല്ല. ഇപ്പോ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും മരിച്ചതിന് ശേഷം പോകുന്ന സ്വർഗത്തിലാണ്. അപ്പൊ സ്വർഗത്ത് പോകാൻ വേണ്ടിട്ട് എന്ത് ചെയ്യണം? ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിച്ചുകൂടെ ജീവിക്കണം. അപ്പൊ അവരെപ്പോഴും ഭയക്കുന്ന എന്താണ്? താൻ ദൈവത്തിന്റെ കൽപ്പനകൾ എന്തെങ്കിലും തെറ്റിക്കുമോ? അപ്പൊ അവര് ഭയക്കും. ദൈവത്തിന്റെ കൽപ്പനകൾ വിശ്വാസികൾ തെറ്റുമോ എന്നുള്ള ഭയം കാണുക. ഞാൻ തെറ്റിച്ചാ തെറ്റിച്ചതിന്റെ ഭയം കാണും, തെറ്റാതിരിക്കാനുള്ള ഭയം കാണും. അപ്പൊ അവരുടെ ജീവിതത്തിലും എന്താണ് ഈ ഭയം ഉണ്ടാക്കുന്ന? എന്താണ് അവരുടെ ആധ്യാത്മികമായ സങ്കല്പങ്ങളാണ്. സ്വർഗത്തെക്കുറിച്ചുള്ള അവരുടെ സങ്കല്പങ്ങളും പ്രതീക്ഷകളും ഒക്കെയാണ് അവർക്ക് ഭയം ഉണ്ടാകുന്നത്. അപ്പോ ഈ ലോകത്തങ്ങനെ കൃത്യമായി ദൈവ കൽപ്പനകളനുസരിച്ച് ജീവിക്കുന്നതും വളരെ പ്രയാസമാണ്. മനുഷ്യരിലെന്തെയും ഇടയ്ക്കിടയ്ക്ക് ആ കൽപ്പനകളൊക്കെ, അപ്പൊ അവർക്കൂടെ ഭയം വരും, എന്റെ സ്വർഗം നഷ്ടപ്പെട്ടു പോകും ഭയവും. അപ്പൊ ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം എന്ന് വെച്ചാൽ ഈ സ്വർഗം നഷ്ടപ്പെടുന്നതാണ് അവരുടെ ഏറ്റവും വലിയ നഷ്ടം. അതിനെക്കുറിച്ചുള്ള ഭയത്തിലാണ് അവര് ലോകത്ത് ജീവിക്കുന്നത്. അതാണ് അവർ പറയുന്നത് ദൈവഭയം വേണമെന്ന് പറയുന്നത്. ദൈവഭയം എന്ന് വെച്ചാൽ എന്താണ്? ദൈവം കൽപ്പിച്ചിരിക്കുന്നത് അനുസരിച്ചില്ലെങ്കിൽ സ്വർഗം നഷ്ടപ്പെട്ടു. അതാണ് ദൈവത്തെ കാണാൻ പറ്റില്ല, ദൈവത്തിന്റെ അടുത്ത് പോയി ഇരിക്കാൻ പറ്റില്ല, ദൈവത്തിന്റെ സ്ഥാനത്ത് സ്വർഗത്തിൽ ഇരിക്കാൻ പറ്റില്ല. ഇത്തരം ഭയം. ഇപ്പൊ സാധാരണ ഒരു മനുഷ്യൻ, അവന് സ്വർഗത്തിൽ വിശ്വാസമില്ല, സ്വർഗത്ത് പോകാൻ വേണ്ടി അവൻ ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ അവന് ഈ ഭയം കാണും എന്ന് പറഞ്ഞത് ഈ പറയുന്ന ഭയങ്ങളെല്ലാം ആത്മീയ ചിന്തയിൽ വരുന്ന ഭയമാണ്. സ്വർഗം സത്യമാണെന്ന് വിശ്വസിക്കുന്നതുകൊണ്ടാണ് എന്ത് വരുന്നത്? അങ്ങനെ ഒരു നഷ്ടബോധവും ഭയമൊക്കെ ഉണ്ടാകുന്നു. അപ്പൊ ഏത് മതത്തിലായാലും ഇത് തന്നെ. ഇവിടെയൊക്കെ ജന്മജന്മാന്തരങ്ങൾ, അതാണ് ഭയപ്പെടുത്തുന്നത്. അനേക ജന്മങ്ങളിലെ ഗർഭവാസം, അതൊക്കെയാണ് ഭയപ്പെടുന്നത്. അവർക്കങ്ങനെ അനേക ജന്മങ്ങളില്ല. ഇവിടെ നിന്ന് പോയാൽ ഇനി ഒന്നിൽ സ്വർഗം അല്ലെങ്കിൽ നരകം. അനേക ജന്മങ്ങളിൽ കൂടെ അവർ കടന്നു പോകത്തുന്നു. പക്ഷെ അതും അവരെ എന്ത് ചെയ്യുന്നു? ഭയപ്പെടുത്തുന്നു. അപ്പൊ ആധ്യാത്മികമായ ഒന്നാണ് ഭയം എന്ന് പറയുന്നത്. ആ ഭയത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അല്ല, മനുഷ്യന് സർവസാധാരണമായി അവിദ്യ ഭയത്തെ ഉണ്ടാക്കുന്നില്ല. പിന്നെ ഭയത്തിൽ നിന്ന് ആരും മുക്തരുമല്ല. എല്ലാവർക്കും എപ്പോഴെങ്കിലുമൊക്കെ എന്തുവരും? ഭയം ഉണ്ടാകും. അതാണ് ഇവിടെ പറയുന്നത്. അതാണ് ഇഹ ഇവിടെ ഈ ജീവിതത്തിൽ യഥാ എപ്പോഴാണോ ആത്മവിദ്യാസങ്കോച ആത്മവിദ്യാസങ്കോചം ഉണ്ടാകുന്നത്, ആത്മവിദ്യാസങ്കോച ഭവതി തഥാ അപ്പോൾ പിശാചവത് അന്ധകാരത്തിൽ എങ്ങനെയാണോ മനുഷ്യനെ പിശാച് ഭയപ്പെടുത്തുന്നത്. പിശാച് അന്ധകാരത്തിൽ മാത്രമല്ല ഭയപ്പെടുത്തുന്നു. നിങ്ങൾ പിശാചിന്റെ സിനിമ കണ്ടോണ്ടിരിക്കുകയാണെങ്കിൽ എന്തുവരും? വെളിച്ചത്തിൽ തന്നെ പിശാച് ഭയപ്പെടുത്തും. അതിന് ഇരുട്ട് വേണമെന്നില്ല, പിശാച് ഉണ്ട് എന്നുള്ള ബോധം വന്നാൽ മതി. സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന ഡ്രാക്കുള സിനിമയൊക്കെ കാണുന്ന കുട്ടികളെല്ലാം സ്ക്രീനിൽ നോക്കിയിട്ട് നിലവിളിക്കും. ഇരട്ടി ഇരുട്ടുള്ളതുകൊണ്ടാണ് പിശാച് എന്നുള്ള വിചാരം മനസ്സിലാണോ? പിശാച് എങ്ങനെയാണോ മനുഷ്യരെ ഭയപ്പെടുത്തുന്നത്, അതുപോലെ അവിദ്യ പ്രപഞ്ചരൂപത്തിൽ ഭയപ്പെടുത്തുന്നു. ആ ഭയം എന്ന് പറയുന്നത് ഈ തരത്തിലുള്ള ചിന്തയാണ്. ആത്മീയ വിചാരം, അത് ശരിയായ വിചാരമല്ല, ആത്മീയ സങ്കുചിത വിചാരം, ആത്മവിദ്യ സങ്കോചിച്ച വിചാരമാണ്. അതുകൊണ്ടല്ലേ മനുഷ്യൻ ആത്മീയതയിലേക്ക് തിരിയാത്ത, ചിന്തിക്കുന്നില്ല, ചിന്തിക്കാത്തവന് ഭയമില്ല. അതിന് ഭയം മാറാൻ വേണ്ടി അവന് ആത്മീയതയുടെ ആവശ്യം ഇല്ല. അപ്പൊ ആത്മീയത വരുന്ന എന്താണ്? ഈ ഭയത്തെ മാറ്റാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഭയം ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? ആത്മീയമായി തന്നെ ചിന്തിക്കണം. അതാണ് വിവേകികൾ എന്ന് പറയുന്നത്. അതാണ് തഥാ അവിദ്യ പിശാചവത്. വിദ്യ ഒരു പിശാചിനെ പോലെ നാമരൂപാത്മന, നാമരൂപാത്മകമായിരുന്നു, നാമരൂപമായി തീരുന്ന എന്താണ് അവിദ്യ. അതാണ് ഇതുവരെ അധ്യാരൂപത്തിൽ പറഞ്ഞത്. അവിദ്യ അല്ലെങ്കിൽ മായ അല്ലെങ്കിൽ പ്രകൃതിയാണ് എന്തായിരിക്കുന്നത്? വിജപ്രപഞ്ചമായിരിക്കുന്നു. അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതുവരെയുള്ള പദ്യങ്ങളെല്ലാം ചർച്ച ചെയ്ത് അത് ഉറപ്പിക്കുക. നാമരൂപാത്മ എന്ന് വെച്ചാൽ നാമരൂപ സ്വരൂപം എന്ന് പറഞ്ഞു. ആത്മ എന്ന് വെച്ചാൽ സ്വരൂപം. നാമരൂപാത്മന അത്യർത്ഥം ഭയങ്കരം, അത്യധികമായ ഭയങ്കരം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഭയത്തെ ഉണ്ടാക്കുന്നതായി വിഭാതി അനുഭവപ്പെടുന്നു. ഈ ഭയങ്കരം എന്ന് പറയുന്നത് സാധാരണ മലയാളത്തില് ഭയത്തെ ഉണ്ടാക്കുന്നു എന്നുള്ള അർത്ഥത്തിലല്ല സാറിന് ഉപയോഗിക്കുന്നു. അത് ഉപയോഗം കൊണ്ടുവന്ന ഒരു രീതിയാണ്. അപ്പൊ പറയണം ഭയങ്കര മധുരം എന്ന് പറഞ്ഞാൽ എന്താ? ഭയം ഉണ്ടാക്കുന്ന മധുരം എന്നാണ്. പിന്നെന്താ? അത്യധികം എന്നുള്ള അർത്ഥത്തിൽ ഭയങ്കരം ഉപയോഗിക്കും. പക്ഷെ വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഭയത്തെ ഉണ്ടാക്കുന്നതാണ്. ഭയത്തെ ഉണ്ടാക്കാത്ത സ്ഥലത്ത് നമ്മൾ ഭയങ്കര ഉപയോഗിക്കുമ്പം അത്യധികം എന്നുള്ള അർത്ഥത്തിലാണ്. ഭയങ്കര സുഖം എന്ന് പറയും, ഭയങ്കര സുഖം. ആ പാട്ട് കേട്ടപ്പോൾ ഭയങ്കര സുഖമാണ്, ആ സിനിമ കണ്ടപ്പോൾ ഭയങ്കര സുഖമാണ്, ഭയത്തെ ഉണ്ടാക്കുന്ന സുഖമാണ്, അല്ല അത്യധിക സുഖം എന്നാണ്. അപ്പൊ ആ പ്രയോഗം തെറ്റല്ല, കാരണം ഭാഷ പ്രയോഗിച്ച് പ്രയോഗിച്ച് അതിന്റെ അർത്ഥത്തിന് വ്യത്യാസം വരും. അതിന് പ്രചാരം കിട്ടിക്കഴിഞ്ഞാൽ അത് ശരി തന്നെയാണ്. ഇപ്പൊ സാറിന് വിത്പത്തി അർത്ഥം നോക്കിയിട്ട് ആൾക്കാർ പറയും ഭയങ്കര സുഖം എന്ന് പറയുന്നത് തെറ്റാണ്. പറയുന്നതാണ് തെറ്റ്. എന്തുകൊണ്ടത്? ഭാഷയുടെ അർത്ഥം മാറി, മാറിയാൽ പിന്നെ അത് അംഗീകരിക്കുക. അങ്ങനെയാണ് ഭാഷ വികസിക്കുന്നത്. അത് പ്രയോഗിച്ച് പ്രയോഗിച്ച് ലോകത്തിപ്പോ നിങ്ങൾക്ക് ഭയങ്കര സുഖം എന്ന് പറഞ്ഞാൽ എന്താ തോന്നുന്നു? ഭയം ഉണ്ടാക്കുന്ന സുഖം എന്നാണോ? അല്ല, വളരെ സുഖം എന്നാണ്. അപ്പോ ഭയങ്കരമെന്ന് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ നല്ല അത്യധികമായ ഒന്നൊരർത്ഥം തോന്നുന്നുണ്ടെങ്കിൽ ആ പ്രയോഗം ശരിയാണ്. സന്തോഷമൊന്നും അവിടെ വ്യാകരണം നോക്കിയിട്ട് കാര്യം ഇല്ല. വ്യാകരണം അറിയാത്തവനും എന്ത് വരുന്നു? ബോധം ഉണ്ടാകും. പിന്നെ ബോധം ഉണ്ടായാൽ അതിനനുസരിച്ച് വ്യാകരണം ഉണ്ടാകണം. അതുകൊണ്ട് സാധാരണ ആൾക്കാർ ഈ മുറി വൈയാകരണന്മാരൊക്കെ പറയും ഭയങ്കര സുഖം എന്ന് പറയാൻ പാടില്ല, ഭയങ്കരത്തിന്റെ അർത്ഥം വേറെയാണ്. ഒരു ഭാഷയുടെ പരിണാമത്തെക്കുറിച്ചും വളർച്ചയെക്കുറിച്ചും അറിയാൻ വയ്യാത്തതുകൊണ്ട് അങ്ങനെ പറയും. ജനങ്ങൾക്ക് അങ്ങനെ ബോധമുണ്ടെങ്കിൽ എന്ത് പറയാം? അവന് അർത്ഥം മനസ്സിലാകുന്ന എങ്ങനെ അങ്ങനെ ആ ഭാഷ പ്രയോഗിക്കുക, ഒരു ദോഷമുണ്ട്. ഭയങ്കര സന്തോഷം, ഒരു കുഴപ്പമില്ല, നല്ല സന്തോഷം. അവിടെ ഭയങ്കരത്തിന്റെ അടുത്ത് നല്ല എന്നുള്ള ഇതാണ്, അല്ലാതെ ഭയത്തെ ഉണ്ടാക്കുന്നതെന്ന് അല്ല. അതങ്ങനെ പതിഞ്ഞുപോയി പ്രയോഗം, ലോകരെല്ലാം അത് അംഗീകരിച്ചു കഴിഞ്ഞു. അംഗീകരിച്ചാൽ അതാണ് ശരിയായ ഭാഷ. ആശയവിനിമയം ചെയ്യുന്നതിന് അത് ഉപകരിക്കപ്പെട്ടാൽ അതിനെ എന്തായി? ശരിയായ ഭാഷയായി. അത്രയും ഭാഷയെ സംബന്ധിച്ച് പറയേണ്ടത്. അല്ല, അങ്ങനെ അല്ല എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ ഭാഷയ്ക്ക് ഒരിക്കലും മാറ്റം വരത്തില്ല. പഴയ കാലത്ത് ഉപയോഗിച്ച അതേ അർത്ഥത്തിൽ തന്നെ ഭാഷയെ ഉപയോഗിക്കുന്നു, ഭാഷയ്ക്ക് വളർച്ചയുണ്ടാകും. അർത്ഥം മാറിക്കൊണ്ടേ. പക്ഷെ ഇവിടെ അർത്ഥം പറയുമ്പോൾ എന്താണ്? ഭയം, കരം, ഭയത്തെ ഉണ്ടാക്കുന്ന അർത്ഥം.